അധികരണം 7 സൂത്രം 15 ആത്മശബ്ദാച്ച ചർച്ച ചെയ്യുന്ന ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥം അർത്ഥേഭ്യസ്ത പരമ മനസ്സസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാ മഹാൻ പര മഹതപരം അവ്യക്തം അവ്യക്താദർശപരം പുരുഷാന്ന പരം വിഞ്ചു സാ കാഷ്ടാ സാ പരാഗതി. ഈ മന്ത്രത്തെ കുറിച്ചാണ് സംശയിക്കുന്നത്. ഇത് ഓരോന്നും പരം എന്ന് പറയുകയാണോ? ഇവിടെ പറഞ്ഞ ഇന്ദ്രിയം, അർത്ഥം, മനസ്സ്, ബുദ്ധി ഇതിനെല്ലാം പരം പുരുഷനാണോ? ഇതെന്താണ് ഇവിടെ വിവക്ഷ? അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പൂർവപക്ഷം പറയുന്നത് ഇത് ഓരോന്നും പരമെന്ന് പറയുകയാണ്. കാരണം ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ, ഇന്ദ്രിയങ്ങളെക്കാൾ പരമാണ് അർത്ഥം എന്നിങ്ങനെ ഓരോന്നിനും പറഞ്ഞിരിക്കുന്നു. അർത്ഥേഭ്യസ്ത പരം മന സ്ഥാന്തം അത് ശരിയല്ല. അങ്ങനെ ഓരോന്നും പരം എന്ന് പറഞ്ഞിട്ടൊന്നും വിശേഷിച്ചൂടെ പ്രയോജനമില്ല. മറിച്ച് പുരുഷൻ എല്ലാറ്റിനും അപ്പുറമാണ് എന്ന് പറയുകയാണ് പ്രയോജനം. അതുകൊണ്ട് എന്താ പ്രയോജനം? കാരണം പ്രയോജനം മോക്ഷസിദ്ധി. പുരുഷജ്ഞാനം കൊണ്ടാണ് മോക്ഷസിദ്ധിക്കുന്നത്. മറ്റുള്ളത് പരമെന്നോ പൂർവമെന്നോ എന്നും അറിഞ്ഞിട്ട് മോക്ഷസിദ്ധിക്കത്തില്ല. പുരുഷനെ സർവോപരിയായി അറിയണം. അതാണ് നിശ്ചായ തന്മൃത്യു മുഖാത് പ്രമുച്ഛ്യതേ. നിശ്ചായ അവഗമ്യ പുരുഷനെ അറിഞ്ഞിട്ട് മോക്ഷം, അത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇത് ഒരു ക്രമത്തിൽ ഇങ്ങനെ പറഞ്ഞു, പ്രവാഹോക്തി ആധ്യാനായ എന്ന് പറയുന്നു. അത് മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടി അധ്യാനം. അതെന്തിനു വേണ്ടി? സമ്യക് ദർശനം. മനസ്സിന് ഏകാഗ്രത ഉള്ളവനെ ഇവിടെ പറയുന്ന സമ്യക് ദർശനം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അങ്ങനെ ക്രമമായി ചിന്തിക്കുന്നതിന് വേണ്ടി ഇതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ അടുത്ത് പറയുന്നു ആത്മശബ്ദ ചൈതസ്യ പുരുഷ പ്രതിപത്യർത്ഥ ഏവ ഇയം ഇന്ദ്രിയാദി പ്രവാഹക്തി. ഇന്ദ്രിയാദി പ്രവാഹ ഉക്തി എന്ന് പറയുന്നത് പുരുഷ പ്രതിപത്തിക്ക് വേണ്ടിയിട്ടാണ്, പുരുഷജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. യത് കാരണം ഏഷ സർവേഷു ഭൂതേഷു ഗൂഢോത്മാന പ്രകാശത്തെ ദൃശ്യ ബുദ്ധ്യാ സൂക്ഷ്മയാ സൂക്ഷ്മദർശീതി പ്രകൃതം പുരുഷം ആത്മേത്യഹ. ഇവിടെ കഠോപനിഷത്തിൽ പുരുഷ ശബ്ദം കൊണ്ട് പറഞ്ഞാൽ അത് ആത്മാ തന്നെയാണ്. സംഖ്യന്മാരും പുരുഷ ശബ്ദം കൊണ്ടാണ് പറയുന്നു, ആത്മാവിനെ തന്നെ അങ്ങനെ പറയുന്നു. അവിടെ പറഞ്ഞു എന്താണ് ദൃശ്യദേവത്വ അഗ്രയാ ബുദ്ധി, സൂക്ഷ്മബുദ്ധിയുണ്ട്, സൂക്ഷ്മദർശിക ഈ തത്വത്തെ അറിയുന്നു എന്നവിടെ പറഞ്ഞു. അതശ്ചാത്മത്വം ഇതരേഷാം വിവക്ഷമിതി ഗമ്യതേ തസ്യ വെച്ച ദുർവിജ്ഞാനതാം സംസ്കൃതമതി ഗമ്യതാം ച ദർശയതി. അതശ്ച അനാത്മത്വം, അതുകൊണ്ട് തന്നെ മനസ്സിലാകും ഇന്ദ്രിയ അർത്ഥം മന ബുദ്ധി മഹാനാത്മ അവ്യക്തം ഇതെല്ലാം അനാത്മാക്കളാണ്. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നത് എന്നാണ് വിവക്ഷിതം. തസ്യവിച ദുർവിജ്ഞാനതാം സംസ്കൃതം അധിഗമ്യതാം. സംസ്കരിക്കപ്പെട്ട ബുദ്ധിയുണ്ട്, ഇതിനെ ഗ്രഹിക്കാൻ പറ്റൂ. എന്തുകൊണ്ടത് ദുർവിജ്ഞാനമാണ്, അസംസ്കൃത ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ദുർവിജ്ഞാനത. തദ്വിജ്ഞാനായ ഇവ ചേത് വാങ് മനസ്സി പ്രാജ്ഞായിത്തി ആ ധ്യാനം വിദദ്ധാതി. അവിടെ കടവംശത്തിൽ തന്നെ വാക്കിനെ മനസ്സിൽ ഉപസംഹരിക്കുക എന്നിങ്ങനെ നിർദ്ദേശിക്കുന്നുണ്ട്. ആ ധ്യാനം സംയുക്തം അതവിടെ വിശദീകരിക്കുന്നുണ്ട്. തദ്വ്യാഖ്യാതം ആനുമാനികോപ്യകേഷാം ഇത്യത്ര. ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചാണ് ഒന്നാം അധ്യായത്തിൽ നാലാം ഭാഗത്തിൽ ഒന്നാമത്തെ മന്ത്രം തുടങ്ങി വരുന്ന ഭാഗങ്ങൾ അധികരണത്തിൽ. എന്നുവെച്ചാൽ ബ്രഹ്മസൂത്രത്തെ ഇക്കാര്യം മുമ്പും ചർച്ച ചെയ്തു. അത് സാംഖ്യന്മാരുടെ പ്രധാനം, അതിനെ നിഷേധിക്കുന്ന ഭാഗത്ത്. സംഖ്യന്മാർ പ്രധാനം അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത് അദ്വൈതിക്ക് മായ അല്ലെങ്കിൽ അവിദ്യ എന്നാ പറയേണ്ടത്. മായ വിദ്യ മായ ഇതാണോ എന്നുള്ള കാര്യം അവിടെ വിശദീകരിച്ചു. അപ്പോൾ ഈ കാര്യം കഠോപനിഷത്തിൽ വിശദീകരിച്ചു. ബ്രഹ്മസൂത്രത്തിൽ വിദ്യ പ്രധാനം എന്ന് പറയുന്നത് പുരുഷനെന്ന് പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് പല ഭാഗങ്ങളിലുമുണ്ട്. ഒന്നാം അധ്യായത്തിൽ നാലാം പദത്തിൽ തന്നെ പലതവണ നമ്മൾ കടന്നു പോകുന്ന ഭാഗങ്ങളാണ്. ഇവിടെ വീണ്ടും വന്നു ഇത് ഞാനവിടെ വിശദീകരിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താ പറഞ്ഞതെന്ന് നമ്മൾ നോക്കും. അത് നോക്കണം അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉപനിഷത്ത് മന്ത്രമാണ്, അവിടെ എന്ത് പറഞ്ഞു എന്നും നോക്കണം. ഉപനിഷത്തിൽ ഭാഷകാരന്റെ ഭാഷ്യവും ബ്രഹ്മസൂത്രത്തിന് മുമ്പ് വന്ന ഭാഗവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതും അറിഞ്ഞിരിക്കുന്നതല്ലാണ്. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ ഉപനിഷത്ത് വ്യാഖ്യാനിച്ചപ്പോൾ ഇന്ദ്രിയങ്ങളെക്കാൾ പരമാണ് അർത്ഥം. അവിടെ ഈ വിഷയമേ ചർച്ച ചെയ്തില്ല. എന്ത് എല്ലാത്തിനും പരം പുരുഷൻ, അതിനാണ് പ്രാധാന്യം. അങ്ങനെ ഒന്നും അവിടെ വിഷയം ചർച്ച ചെയ്തില്ല. പോട്ടെ, ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് വിചാരിച്ച് ആളിനതിനെക്കുറിച്ച് അറിവില്ലെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചിലതിന് പ്രാധാന്യം കൊടുത്ത് പറയും, ചില കാര്യങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ പ്രാധാന്യം കൊടുക്കത്തില്ല. അപ്പോൾ പ്രാധാന്യം അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന കാര്യം ഇന്ദ്രിയങ്ങളിൽ നിന്ന് പരം, അങ്ങനെ ക്രമമായി ഓരോന്നിനെയും പരമായി ബോധിപ്പിക്കുകയല്ല, പുരുഷനെ എല്ലാത്തിനും ഉപരിയാണ് ബോധിപ്പിക്കുക, ഇങ്ങനെ ഒരു വിഷയം അവിടെ ചർച്ച ചെയ്തില്ല. വേണമെന്നില്ല, അവിടെ അതിനായിരുന്ന പ്രാധാന്യം. പക്ഷെ ഇവിടെ അത് എടുത്തു പറയുന്നു. കാരണം അത്തരം വരുന്ന വിഷയങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യുന്നത് ബ്രഹ്മസൂത്രത്തിലാണ്. ഉണ്ട് ഈ രീതിയിൽ അവിടെ ചർച്ച ചെയ്തില്ല എന്ന് വിചാരിച്ചത് ഭാഷ്യത്തിൻ്റെ ഒരു പോരായ്മയെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെയാണ് അതിന് അത്തരം കാര്യങ്ങൾ വിശദമാക്കേണ്ടത്. ഇവിടെ അതുകൊണ്ട് ഇവിടെ വിശദമാക്കി. എന്നാൽ ഭാഷ്യത്തിലൊരു പോരായ്മയുണ്ട്. തിരുത്താൻ കഴിയാത്ത ഒരു പോരായ്മ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാഷ്യത്തിലൊക്കെ പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ചങ്ക് പൊട്ടിപ്പോകും. ഭാഷയത്തിൽ പോരായ്മ എന്ന് പറയാം, അതങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ട് അത് ഭാഷകാരന് പോരായ്മ എന്ന് പറയുന്ന പോലെയല്ലേ, അങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ, സമ്പ്രദായത്തിന് വിരുദ്ധമായ കാര്യങ്ങളല്ലേ എന്നൊക്കെ. പലരുടെയും മനസ്സിലൂടെ വരും പറയുമ്പോൾ. എനിക്കിതൊന്നും ആരും ചിന്തിക്കാനും പോകുന്നില്ല, ശ്രദ്ധിക്കാനും പോകുന്നില്ല. ഒരു ചെവിയോട് കേട്ട് വേറൊരു ചെവി കൂടെ കളഞ്ഞിട്ട് പൊടിയും തട്ടി എഴുന്നേറ്റ് അങ്ങ് പോകും. കേൾക്കുമ്പോൾ അങ്ങനെയോ, അവിടെ കൊണ്ട് പരിപാടി തീരും. ഇത് ആർക്കും വൈഷമ്യങ്ങളോ തലവേദനയോ ഒന്നും ഉണ്ടാക്കുന്ന കാര്യമേ അല്ല എന്നാണ് ഞാൻ പറയുകയാണ്. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ എന്ന് പറയുന്ന ഉപനിഷത്തി വ്യാഖ്യാനിച്ചപ്പോൾ പരം എന്നുള്ളതിന് ഭാഷ്യകാലം പറഞ്ഞത് സൂക്ഷ്മം, മഹത്, പ്രത്യേകാത്മ മൂന്ന് വിധത്തിലാണ് വ്യാഖ്യാനിച്ചത്. ഇന്ദ്രിയങ്ങളെക്കാൾ പരം എന്ന് വെച്ചാൽ സൂക്ഷ്മമാണ്, മഹത്താണ്, പ്രത്യേകാത്മാവാണ്. എന്ത് അർത്ഥങ്ങൾ? പ്രത്യേകാത്മാവെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ദ്രിയങ്ങളുടെ ജീവാത്മാവാണ് അർത്ഥം. സ്വരൂപം പ്രത്യേകാത്മാവെന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടൻ ജീവാത്മാവെന്ന് ചാടി വീഴരുത്. പ്രത്യേകാത്മ വെച്ചാൽ പ്രത്യേക സ്വരൂപം. പ്രത്യഞ്ചതീരി പ്രത്യം. പ്രത്യക് ആണ് പ്രത്യങ് സ്വരൂപമാണ്. പാണിനിയം അനുസരിച്ച് പ്രത്യം എന്നേ വരാൻ പാടുള്ളൂ, പ്രത്യേകം എന്ന് വരാൻ പാടില്ല. അറിയാമല്ലോ എന്തുകൊണ്ടാണെന്ന് പഠിച്ചവർക്ക്, പാണിനീയന്മാർക്ക് അറിയാമല്ലോ, പാണിനീയന്മാർക്കും പാണിനീയകൾക്കും. പ്രത്യേകം തന്നെ വരാൻ പാടുള്ളൂ, പ്രത്യേകം എന്ന് വരാൻ പാടില്ല. എന്തുകൊണ്ടാ? പോയ അബദ്ധം പറയരുത്. പ്രത്യഞ്ചാണ് അഞ്ച് ധാതുവാണ്. അഞ്ച് ധാതുവിന് കിൻപർത്യം വരുമ്പോൾ അനീദാഹലബുദ്ധായ കിങ്തി. ബുദ്ധയ്ക്ക് ലോപം വരും. പക്ഷേ നലോപിനോ അഞ്ചദേശാന്ന് പറഞ്ഞുകൊണ്ട് നും വരുന്നു. സമയവാന്ത ലോപം വരുന്നു. ചകാരം ലോപിച്ചു. കിൻപർത്യസ്യ കൂ വന്നിട്ട് നകാരത്തിന് ഉകാരം വന്ന് പ്രത്യേകം എന്നേ വരത്തുള്ളൂ, പ്രത്യേകം എന്ന് വരത്തില്ല. പക്ഷെ പലയിടത്തും പ്രത്യേകം എന്ന് ഉപയോഗിക്കാറുണ്ട്. പ്രത്യേക ഭ്യാവെന്ന് വരും. അവിടെ എന്തോരും ചകാരത്തിന് കുത്തം വന്ന് പ്രത്യേക ഭ്യാവെന്ന് വരും. പ്രത്യേക ഒറ്റപ്പദമായിട്ട് വരുമ്പോൾ അങ്ങനെ വരാൻ പാടില്ല. പക്ഷെ പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോട്ടെ. ഗൂഢോത്മാന്ന് പറയുന്നത് പ്രശോദരാദീന് യഥോപതിഷ്ഠ നിപാതനം ചെയ്യുന്ന, അതിന് റോഡുകളൊന്നുമില്ല. ഹംസോ വർണ്ണാഗമാത് സിംഹോ വർണ്ണവിപര്യ ഗൂഢോത്മാ വർണ്ണ വികൃതർ. അത് നിങ്ങൾ പഠിച്ചിട്ടില്ല, പഠിക്കും. വർണ്ണവികൃതി കൊണ്ട് സംഭവിക്കുന്നതാണ് ഗൂഢോത്മ. വർണ്ണ ഗൂഢ ആത്മാ യസ്യ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഗൂഢ ആത്മാ എന്നിരിക്കുന്നിടത്ത് ഗൂഢോത്മാന്ന് വരുമോ? എന്തുകൊണ്ട്? പിന്നെ എങ്ങനെ വരും? പിന്നെ എങ്ങനെ വരണം? പ്രകൃതിഭാവം. സമാസം വരുമ്പോഴും സമാസം വന്നാൽ പിന്നെ ഇവിടെ ഭോപകോകോ എങ്ങനെ വരും? ആ ദീർഘമെന്ന് ഗൂഢാത്മാന്ന് പറഞ്ഞു. പക്ഷെ ഗൂഢാത്മാന്നുള്ള പ്രയോഗം ഉണ്ട്, അതിനെ കുറിച്ച് ചർച്ച ചെയ്യും. വർണ്ണനാശാത് പ്രശോദരം. സിംഹശബ്ദം, ഹംസശബ്ദം, ഗൂഢാത്മ, പ്രശോദരാദി ശബ്ദങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്നു, പഠിക്കും. അതാണ് പ്രത്യേകാത്മ എന്ന് പലരും ഉപയോഗിക്കാറുണ്ട്. പിന്നെ എങ്ങനെ വരുന്നു പ്രത്യേക? ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയും അതൊരു അഭിയമാണെന്ന്. പിന്നെ അതെല്ലാം വേറെ വഴിയില്ല. അതുപോട്ടെ, ഇവിടെ എന്താണ് ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ എന്ന് പറഞ്ഞു. ഇവിടെ ഉപനിഷത്തിൽ ഭാഷ്യകാരം വ്യാഖ്യാനിച്ചത് സൂക്ഷ്മം മഹത്ത് പ്രത്യഗ്രൂപം, അർത്ഥങ്ങൾ ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മവും മഹത്തും പ്രത്യഗ്രൂപമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? നമ്മൾ ചർച്ച ചെയ്തതാണ് പറഞ്ഞത്. അവിടെ ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്ന സൂക്ഷ്മഭൂതങ്ങളെ എടുക്കുന്നു. സൂക്ഷ്മത്തിൽ നിന്നാണല്ലോ ഇന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നു. അർത്ഥേഭ്യസ്ഥ പരം മനഃ, മനസ്സെന്ന് പറയുന്നിടത്തും അങ്ങനെ തന്നെ സൂക്ഷ്മഭൂതങ്ങളെ എടുക്കണം. മനസ്സസ്തു പരാബുദ്ധ, അവിടെയും സൂക്ഷ്മഭൂതങ്ങളെ എടുക്കണം. അപ്പോ അവിടെയെല്ലാം എന്താണ്? ഒന്നിന്റെ പ്രത്യേക സ്വരൂപമായിരിക്കുന്ന മറ്റൊന്നെന്നുള്ള അർത്ഥം എടുക്കണം എന്നാ പറഞ്ഞു. അങ്ങനെ തന്നെ അവിടെ വ്യാഖ്യാനിച്ചു. അപ്പൊ അങ്ങനെ വ്യാഖ്യാനിക്കാം. എന്ന് വെച്ചാൽ ഈ പരം എന്ന് പറയുന്നതിന് ഇവിടെ പറയുന്ന പോലെ പരമെന്നുള്ള അർത്ഥം എടുത്ത് അല്ല വ്യാഖ്യാനിച്ചു. പരം എന്നുള്ള ശബ്ദത്തെ വ്യാഖ്യാനിച്ചപ്പോൾ ഇങ്ങനെ അതിന്റെ പ്രത്യേക രൂപമായിരിക്കുന്ന സൂക്ഷ്മം എന്നുള്ള അർത്ഥമാണ്. മനുഷ്യത്തിൽ അങ്ങനെ വ്യാഖ്യാനിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ പറയുന്ന ഒന്നേ നാല് ഒന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥമെന്ന് വെച്ചാൽ വിഷയങ്ങളെന്ന് തന്നെ വ്യാഖ്യാനിച്ചു. ഈ പറയുന്ന സൂക്ഷ്മഭൂതങ്ങൾ എന്നുള്ള വ്യാഖ്യാനം അവിടെ കാണുന്നില്ല. ഉപനിഷത്തിൽ അങ്ങനെ വ്യാഖ്യാനിച്ചു. ഇവിടെ വിഷയങ്ങളെന്ന് വെച്ചാൽ വിഷയം, അർത്ഥം എന്ന് വെച്ചാൽ വിഷയമാണല്ലോ. വിഷയങ്ങളെന്നും വ്യാഖ്യാനിച്ചു, അവിടെ അങ്ങനെയും വ്യാഖ്യാനിച്ചു. ഇതെന്തുകൊണ്ട്? ഇത് രണ്ടു തരത്തിലുള്ള വ്യാഖ്യാനമാണ്. ഉപനിഷത്തിൽ വരുന്നതിൽ വരുന്ന വൈരുദ്ധ്യങ്ങളൊക്കെ പരിഹരിക്കുന്നതാണ് ബ്രഹ്മസൂത്രം. ബ്രഹ്മസൂത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉപനിഷത്തിൽ ആ വ്യാഖ്യാനത്തെ ഭാഷ്യകാരൻ പരാമർശിച്ചതേയില്ല. എന്തുകൊണ്ട്? അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പ്രദായികമായി പഠിക്കുന്നവരുടെ അടുത്ത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ആചാര്യൻ അവിടെ എന്തുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചു ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചില്ല, അങ്ങനെ ഇനി ചിന്തിക്കരുത്, ഗുരുത്വദോഷമാണ്. അതുകൊണ്ട് അത് ചിന്തിക്കാനേ പാടില്ലെന്നാണ്. പക്ഷെ അതെല്ലാവരെയും സമാനപ്പെടുത്തത്തില്ല. ചിലർക്ക് അത് കേട്ടാൽ പിന്നെ ചിന്തിക്കില്ല. ചിന്തിക്കരുത് എന്ന് പറഞ്ഞ് മനുഷ്യന് സമാനം കൊടുക്കാനും പറ്റും, പക്ഷെ ചിന്തിക്കുന്നവർക്ക് അത് പറ്റത്തില്ല. രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു ഒരേ കാര്യത്തെ. ഒരിടത്തൊരു തരത്തിൽ ഇനി വേറെ തരത്തിലാകാം മനസ്സമാധാനം. പക്ഷാന്തരങ്ങൾ ഒന്നിനെ തന്നെ പലതരത്തിൽ ബുദ്ധിരാത്മാ മഹതപരം അവ്യക്തം, അവ്യക്തത്തിനൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിക്കാമെന്ന് ഭാഷകാരൻ അവിടെ പറയുന്നുണ്ട്. അപ്പൊ പക്ഷാന്തരങ്ങളുണ്ടെങ്കിൽ അതെടുത്ത് കാണിക്കാം, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. പക്ഷെ ബ്രഹ്മസൂത്രം വരുമ്പം ആ കാര്യമേ ഭാഷകാരൻ അറിഞ്ഞതായി ഭാവിക്കുന്നില്ല. താൻ ഉപനിഷത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതേ ഭാവം. ഇത് മുമ്പും ഇങ്ങനെ ചില ഭാഗങ്ങൾ ഞാൻ എടുത്തു കാണിച്ചിട്ടുണ്ട്. അത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. ഓർമ്മയില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അതുപോട്ടെ, ഉപനിഷത്തിൽ ഒരു തരത്തിൽ വ്യാഖ്യാനിച്ചു, ഇവിടെ വേറൊരു തരത്തിൽ അതിനെ പരാമർശിക്കാതെ ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? പക്ഷാന്തരങ്ങൾ കാണിച്ചിട്ടില്ല. ഒന്ന് നമുക്ക് സാമാന്യമായി ചിന്തിക്കാം, ഒരുപാട് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വന്നപ്പോൾ ആദ്യം വ്യാഖ്യാനിച്ച് മറന്നുപോയി. ഉപനിഷത്തിൽ എങ്ങനെയാണ് താൻ വ്യാഖ്യാനിച്ചത്, അതുകൂടെ ഒന്നും മറന്നുപോയി. അത് പറഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ചിന്തിക്കരുതെന്ന് പറയുന്നത്. കാരണം എന്താ ബുദ്ധിമുട്ടുണ്ടാകുന്നത്? എട്ടാമത്തെ വയസ്സിൽ സർവശാസ്ത്രങ്ങളും പഠിച്ചു. കെമിസ്ട്രിയും ഫിസിക്സും ഒന്നുമല്ല അന്നത്തെ ശാസ്ത്രങ്ങൾ, അന്നുണ്ടായിരുന്ന ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചു. ആളിന് മറവി പറ്റിയെന്ന് പറഞ്ഞാൽ പ്രമാദം, അബദ്ധം പറ്റുക എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്കാണ്. ശങ്കര സാക്ഷാത്, സാക്ഷാ ശങ്കരനാണ് ശങ്കരൻ എന്ന് പറയുന്ന വിശ്വസിക്കുന്നവരാണ് സമ്പ്രദായവാദി. അപ്പൊ ശങ്കരർക്ക് മറവ് പറ്റിയെന്ന് സ്വീകരിക്കാൻ പറ്റത്തില്ല. സർവജ്ഞനല്ല എന്ന് പറഞ്ഞു. അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഉള്ള ഒരേ ഒരു പക്ഷം എന്താണ്? ഉപനിഷത്ത് ഭാഷ്യം രചിച്ച ഒരാളാണ്, ബ്രഹ്മസൂത്ര ഭാഷ്യം രചിച്ചത് മറ്റൊരാളാണ് എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനത്രയത്തിന്റെ ഭാഷ്യകാരനായിട്ടാണ് ശങ്കരാചാര്യ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരാൾ കഠോപനിഷത്ത് വ്യാഖ്യാനിച്ചില്ല, ബ്രഹ്മസൂത്രം വ്യാഖ്യാനിച്ചു എന്നങ്ങനെ പറയാൻ പറ്റും. അപ്പൊ കഠോപനിഷത്ത് വ്യാഖ്യാനിച്ച ആള് തന്നെയാണ് ബ്രഹ്മസൂത്രം വ്യാഖ്യാനിച്ചതെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഭാഷ്യകാരൻ പ്രസ്ഥാനത്രയും വ്യാഖ്യാനിച്ചിട്ടില്ല. അപ്പൊ മറന്നുപോയി എന്ന് പറയാൻ പറ്റില്ല. രണ്ട് തരത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു. രണ്ടുപേരാണത് വ്യാഖ്യാനിച്ചത് എന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എന്ത് സമാനം പറയും? ഇത് രണ്ടും സാധ്യമല്ല. ഇനി മൂന്നാമത് ഒരു സമാധാനമേ പറയാനുള്ളൂ. എന്താണ്? എന്താണ് ഉപാസനയ്ക്ക് വേണ്ടി എന്ന് വിചാരിച്ച് വ്യാഖ്യാനം രണ്ടിടത്ത് രണ്ടു തരത്തിലാക്കാൻ പറ്റും. രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ച് വെച്ചിട്ട് ഉപാസനയ്ക്ക് വേണ്ടി രണ്ടായി വ്യാഖ്യാനിച്ച ആൾക്കാർ എങ്ങനെ ഉപാസിക്കും? ഏത് ഉപാസിക്കും? ആദ്യത്തെ വാചികയോ രണ്ടാമത്തെ വ്യാഖ്യാനത്തിലും എന്താണ് വ്യത്യാസം? ഞാൻ പറഞ്ഞില്ലേ, അത് പറഞ്ഞിട്ടല്ലേ ഇത്രയും പറഞ്ഞത്. വൈരുദ്ധ്യമാണോ അത്? കാരണം രണ്ടു തരത്തില് രണ്ട് ഭാഗങ്ങൾ പ്രകാശിപ്പിച്ചു എന്നുണ്ടാകുള്ളൂ, രണ്ട് അർത്ഥങ്ങളെ പ്രകാശിപ്പിച്ചു എന്നുണ്ടാകുള്ളൂ. അങ്ങനെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രത്യേകാത്മാവാണെന്നും പറഞ്ഞു, അർത്ഥത്തിന്റെ ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകാത്മാവാണ് അർത്ഥം. രണ്ടും രണ്ട് അർത്ഥമല്ലേ? ഒന്നെന്താണ് സൂക്ഷ്മഭൂതങ്ങളെന്ന് ഒരിടത്ത് അർത്ഥം, വേറെടുത്ത് എന്താണ് വിഷയങ്ങളെന്ന് വെച്ചാൽ വിഷയങ്ങൾ. രണ്ടർത്ഥമാണ്, ഒരേ ശബ്ദത്തിന് ഒരാൾ തന്നെ രണ്ട് സ്ഥലത്ത് രണ്ടർത്ഥം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും വൈജ്ഞാനികവും മനസ്സിൽ തോന്നി ഓരോ അർത്ഥങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അംഗീകരിക്കുമോ? പഠിക്കുന്നവരംഗീകരിക്കുമോ? ഇത് വായിക്കുന്നവരംഗീകരിക്കുമോ? എന്തുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചെന്ന് ചോദിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു പക്ഷാന്തരം ഉണ്ട്, അല്ലെങ്കിൽ പറയുന്ന ഉപനിഷത്തിൽ ഇങ്ങനെ ഞാൻ വ്യാഖ്യാനിച്ചു, പക്ഷെ ഇതിനിങ്ങനെയൊരു വ്യാഖ്യാനമാകാം. ഉപനിഷത്തിൽ വരുന്ന കാര്യങ്ങൾ വിശദീകരിക്കാനാണെന്ത് ബ്രഹ്മസൂത്രം രചിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ ഒരു വ്യാഖ്യാനം, ഇവിടെ വേറൊരു വ്യാഖ്യാനം വരുമ്പോൾ അത് വ്യക്തമാകണം. അങ്ങനെയും ഒരു പക്ഷമുണ്ട്. ഇവിടെ തന്നെ അങ്ങനെ പല പക്ഷങ്ങൾ ബാക്കിയുള്ള ഭാഗങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നു. അവ്യക്തം പ്രധാനത്തെ വ്യാഖ്യാനിക്കും, ഭാഷകർ അവ്യക്തം എന്താണെന്നുള്ളതെന്ന് പല അർത്ഥമൊക്കെ പറയുന്നുണ്ട്, പക്ഷാന്തരങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയണം എന്നതാണ്. എന്നാ പിന്നെ സംശയം? ഇത് ഭാഷയത്തിൽ ഒരു സംശയത്തിന് ഇടവരുത്താത്ത രീതിയിൽ ഉപനിഷത് ഭാഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ഈ വിഷയ ഒന്നിനെ സംബന്ധിച്ച് മാത്രമല്ല, ഇന്ദ്രിയം, അർത്ഥം, മനസ്സ്, ബുദ്ധി, അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയി അവസാനം പുരുഷനാണ് പ്രത്യേകാത്മാവ്, എല്ലാത്തിനും പ്രത്യേക സ്വരൂപമായിരിക്കുന്ന പുരുഷനാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനം നല്ലതാണ്. എല്ലാത്തിനും പ്രത്യേക ആത്മാവായിരിക്കുന്ന പുരുഷനാണ്. അത് അദ്വൈതത്തെ ഗ്രഹിക്കുന്നതിന് വളരെ സഹായകമായ ഒരു വ്യാഖ്യാനമാണ്. ഇവിടെ ഭാഷ്യകാരം സമർത്ഥിച്ചിരിക്കുന്നതും അദ്വൈതത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ ഒരേ ശബ്ദത്തിന് രണ്ട് സ്ഥലത്ത് രണ്ടർത്ഥം പറയുക, അവിടെയാണ് തരാറ്. ഒരാൾ ഇത് ഭാഷ്യത്തെ വായിക്കുന്ന ഒരാള് എങ്ങനെ അംഗീകരിക്കും എന്നുള്ളതാണ്. അംഗീകരിക്കാൻ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ട് രണ്ട് വന്നപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും വന്നെങ്കിൽ അത് മറന്നുപോയെന്നോ, അല്ലെങ്കിൽ രണ്ട് രണ്ടുപേരെഴുതിയെന്നോ സ്വീകരിക്കേണ്ടി വരും. രണ്ട് ഒരാൾ എഴുതിയാണെങ്കിൽ അവിടെ വ്യാഖ്യാനിച്ച കാര്യം മറന്നുപോയി. അങ്ങനെ വരുമ്പോൾ സർവജ്ഞനാണ് എന്നുള്ളതിന് വിരോധം വരും. അപ്പൊ ഇത് രണ്ടു വർഷവും സ്വീകരിക്കാൻ പറ്റില്ല. ഇനി ഒരു മൂന്നാമതൊരു വർഷമുണ്ട്, അത് സ്വീകരിക്കേണ്ടി വരും. അത് ഏത് വർഷം എന്നാണ് നിങ്ങളുടെ തീരുമാനിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു പക്ഷമാണ്. പ്രധാനത്തിനപ്പുറമാണ് പുരുഷൻ. പ്രധാനത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ എന്താണ് അവ്യക്താ പുരുഷപ്പര. അവ്യക്തൻ എന്ന് പറയുന്നത് സാംഖ്യന്മാരുടെ പ്രധാനമല്ല, അതാണ് ഇവിടെ കൂടുതലും ചർച്ച ചെയ്യുന്നത് പല ഭാഗങ്ങളിൽ. അത് അവിദ്യ അല്ലെങ്കിൽ മായയാണ് എന്ന് പറയും. അത് ശരിയാണ്. പുരുഷന്റെ കാര്യത്തിൽ ഒന്നും അത് ശരിയാണ്, പുരുഷന്റെ ഇവിടെയും അത് തന്നെ പറയും. അതിനാണ് പ്രാധാന്യം. പുരുഷനെ അറിയുക എന്നുള്ളതാണ് പ്രധാനം. അക്കാര്യത്തിൽ ഭാഷകാരെ എല്ലായിടത്തും അത് തന്നെ പറയുന്നു, ബാക്കിയുള്ളതൊന്നും പ്രധാനപ്പെട്ട കാര്യമില്ല. പ്രധാനം എന്ന് പറഞ്ഞാൽ അവിദ്യ അല്ലെങ്കിൽ മായയാണ്. മഹാസുഷുപ്തി, ബീജശക്തി, അതിൽ സർവജീവന്മാരും മയങ്ങിക്കിടക്കുന്നു, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? അതെല്ലാം ശരിയാണ്. കാരണം സംഖ്യന്മാർ പറയുന്ന പ്രധാനമാണ് എല്ലാത്തിനും സൃഷ്ടിച്ചിരിക്കുന്നത്. ശരിയാണ്, അവിദ്യ അല്ലെങ്കിൽ മായയാകുന്ന ബീജശക്തിയാണ് സർവകാര്യങ്ങൾക്കും കാരണമായിരിക്കുന്നത്. അത് സർവജീവന്മാരെയും മോഹിപ്പിച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ വളരെ മനോഹരമായ രീതിയിൽ ഭാഷകാരൻ വിശദീകരിച്ചിട്ടുണ്ട്. പ്രാധാന്യം പുരുഷന് തന്നെയാണ്. അതല്ലല്ലോ പ്രശ്നം. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ എന്ന് പറയുന്നിടത്ത് അർത്ഥശബ്ദത്തിന് ഒരിടത്ത് ഒരർത്ഥവും ബ്രഹ്മസൂത്രത്തിൽ നിന്നും വേറൊരർത്ഥവും. ഇതെന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് തൻ്റെ തന്നെ വ്യാഖ്യാനം. രണ്ടു തരത്തിൽ എന്തുകൊണ്ടായി? സാമ്യവും ഇല്ല. ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്ന സൂക്ഷ്മഭൂതങ്ങളെന്ന് പറയുന്നതും ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെന്ന് പറയുമ്പോഴും സംഗതി ഒരുപാട് മാറിപ്പോകും. അല്ല, അത് പിന്നെ ശരിപ്പെടുത്താം. വ്യാഖ്യാനം എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് ഇത് ശരിപ്പെടുത്താവണത്? അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളെയാണ്. പരശബ്ദത്തിന്റെ അർത്ഥം ഒന്ന് മാറ്റിയാൽ മതി. വിഷയമാണ് പരമെന്ന് വെച്ചാൽ വിഷയം, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാണ് അർത്ഥം. അതൊക്കെ വളരെ സിമ്പിളായ കാര്യമാണ്. ഇവിടെ അതല്ലല്ലോ പ്രശ്നം. വ്യാഖ്യാനം കൊണ്ട് സാധിക്കാമെന്നുള്ള ഏതും വ്യാഖ്യാനം കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് വിഭിന്നമായ വ്യാഖ്യാനങ്ങൾ എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ്. ഒരിടത്ത് ഇന്ദ്രിയങ്ങൾക്ക് കാരണമായ ഭൂതസൂക്ഷ്മങ്ങളെന്നും ഒരിടത്ത് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെന്നും അർത്ഥങ്ങളെന്ന് രണ്ടു തരത്തിൽ. ഇത് രണ്ടും അതാ ഒന്നിന് മാത്രമല്ല, പരമ്മന മനസ്സസ്തു പരാബുദ്ധി. അത് അർത്ഥമായതുകൊണ്ട്, ഇന്ദ്രിയാർത്ഥങ്ങളായതുകൊണ്ട് വിഷയം ഒന്നാണല്ലോ. അത് വരും, അതിനല്ലേ വ്യാഖ്യാനം. എല്ലായിടത്തും ഒരുപോലെ വ്യാഖ്യാനിച്ചാൽ മതി. അതൊക്കെ ഒരു പദത്തിന് ഒരേ അർത്ഥം പാടുള്ളൂ എന്നില്ല, സന്ദർഭം അനുസരിച്ച്. പിന്നെന്താ, അതൊക്കെ ചെയ്യാൻ പറ്റും. സാഹചര്യം അനുസരിച്ച് അർത്ഥം മാറും. അത് അതിനൊക്കെ യുക്തികൾ കണ്ടെത്താം. ഈ പറയുന്ന കാര്യത്തിനാണ് എന്തുകൊണ്ട് ഒരു ശബ്ദത്തിന് രണ്ടർത്ഥം രണ്ടിടത്ത് പറഞ്ഞു. ശരി, പറഞ്ഞു പോട്ടെ, കുഴപ്പമില്ല. അങ്ങനെയും വ്യാഖ്യാനിക്കാം, ഇങ്ങനെയും വ്യാഖ്യാനിക്കാം, രണ്ടു പക്ഷമാകാം എന്നുള്ള കാര്യം ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞില്ല. അവിടെയാണ് അങ്ങനെ പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇത് രണ്ടാമത് ഇങ്ങനെയൊരു വ്യാഖ്യാനമുണ്ട്. അങ്ങനെ ഒരു വ്യാഖ്യാനത്തെക്കുറിച്ച് വിസ്മരിച്ചതുപോലെ ഇവിടെ പറയുന്നു. എന്തുകൊണ്ടാണ് ഇതാണ് പറയുന്നത്? ഇതെല്ലാം സാമ്പ്രദായികമായി പഠിക്കണം, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല. സാമ്പ്രദായികമായി പഠിച്ചവരിൽ നിന്ന് പഠിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അല്ല, നിങ്ങളൊരു പുസ്തകം എടുത്തു വെച്ച് പടവുമനുഷ്യത്തിൻ്റെ ഇംഗ്ലീഷ് വ്യാഖ്യാനവും മലയാള വ്യാഖ്യാനവും ഹിന്ദി വ്യാഖ്യാനവും നോക്കി അതിന് ഉത്തരം കിട്ടത്തില്ല. സാമ്പ്രദായമായി തന്നെ പഠിക്കണം. അപ്പം നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങൾ സാമ്പ്രദായികമായി പഠിക്കുന്നവരാണ്. കിട്ടിയോ? അതംഗീകരിക്കില്ല. അത് അംഗീകരിക്കാതെ തന്നെ അതിന് സമാധാനമുണ്ട്. ശങ്കരാചാര്യര് സർവജ്ഞനാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ആകാംക്ഷ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. സാമ്പ്രദായികമായി ഇതിന് പറയുന്ന മറുപടി എന്തെന്ന് വെച്ചാൽ നിങ്ങളൊരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. അവിടെ നിർത്തണം. ഇപ്പം മനസ്സിലായോ? ചിന്തിക്കേണ്ട, അവിടെ നിന്ന് അത്തരം വിഷയങ്ങളൊന്നും ചിന്തിക്കാനേ പാടില്ല. അതേ ഉള്ളു വഴി, എളുപ്പമായാലും പ്രയാസമായാലും വേറെ വഴിയില്ല. അവിടെ നിർത്തുക, ചിന്തിക്കരുത്. നിങ്ങൾ സാമ്പ്രദായികമായി പഠിച്ചില്ലെന്ന് വരരുത്. ഇതാണ് സമ്പ്രദായം. അത് ഈ സൂത്രത്തിലൂടെ പരാമർശിച്ചുകൊണ്ടാണ് ആ കാര്യം ഞാൻ പറഞ്ഞത്. വ്യാഖ്യാതം, ഭാഷകാരൻ മുമ്പ് വ്യാഖ്യാനിച്ചത് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് പറയുന്നത് വ്യാഖ്യാതം ആനുമാനികമപ്യകേഷം ഇത്യത്ര അവിടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയം വരും. ഈ ഉപനിഷത്ത് ഭാഷ എഴുതിയതും ഈ ബ്രഹ്മസൂത്ര ഭാഷ എഴുതി ഒരാളാണോ? പല സ്ഥലത്തും ഉണ്ട് ഈ പ്രശ്നം, ഇവിടെ മാത്രമല്ല. സാമ്പ്രദായികമായി പഠിച്ചവരിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ. ശ്വേതാശ്വതരൻ ശങ്കരാചാര്യ ഭാഷ്യമാണെന്ന് പറയുന്നവരും അല്ലാന്ന് പറയുന്നവരും സാമ്പ്രദായികമായി പഠിച്ചവർ തന്നെയല്ലേ? അത് തന്നെ പറയുന്നത്. പല സമ്പ്രദായങ്ങളും, അതൊരു സമ്പ്രദായം, ഇതൊരു സമ്പ്രദായം. അങ്ങനെ സംശയം വരും, ഇത് രണ്ടും ഒരാളുടെയാണോ? ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ കാണുമ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസമില്ല, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. രണ്ടുപേരും രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു. കഴുത്തിന്റെ ആശയങ്ങളെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അത് സമ്പ്രദായം രണ്ടു തന്നെയാണ്. അതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ തന്നെ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നിടത്ത്, ഇവിടെ ഇപ്പം പരം എന്നുള്ളതിനെ സ്വീകരിച്ചുകൊണ്ടാണ്, അപ്പുറം എന്നുള്ള ഒരർത്ഥത്തെ എടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ചർച്ച പോകുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു വ്യാഖ്യാതാക്കളും പ്രമാണികന്മാരായ വ്യാഖ്യാതാക്കളാണ് ഇവർ മൂന്ന് പേർ. ഇവരാരും തന്നെ ഇതിനിങ്ങനെ ഒരർത്ഥം ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നേയില്ല. ഇവിടെ മാത്രമല്ല, ഉപനിഷത്തും ബ്രഹ്മസൂത്ര ഭാഷയുമായിട്ട് വ്യത്യാസം വരുന്ന ഒരിടത്ത് ഈ വ്യാഖ്യാതാക്കൾ ആരും തന്നെ ഉപനിഷത്തിൽ ഇത് ഇങ്ങനെയല്ല വ്യാഖ്യാനിച്ചതെന്ന് പറയുന്നുണ്ട്. ആ കാര്യമേ, അങ്ങനെ ഒരു കാര്യം അവർ കണ്ടതായിട്ടേ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞ് ചിന്തിക്കാൻ പാടില്ല. ഇവിടെയും എല്ലാ വ്യാഖ്യാനം നോക്കുക, ആരും ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം പിൽക്കാലത്ത് വന്ന വ്യാഖ്യാതാക്കളാണ്. അവര് അത് കാണാതിരിക്കാൻ വഴിയില്ല, അറിയാതിരിക്കാൻ വഴിയില്ല. പക്ഷെ ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കാര്യം അവർ എന്ന് ചിന്തിക്കാൻ പാടില്ല. ചർച്ച ചെയ്താൽ ഉത്തരം കിട്ടാതെ വരും, ഒരു തരത്തിലൊരു സമാധാനം കിട്ടാതെ വരും. അതുകൊണ്ട് ചർച്ച ചെയ്യാതിരിക്കുക. പിന്നെ ഇവരെല്ലാവരും പ്രസ്ഥാനത്രയ ഭാഷ്യകാരനായിട്ടാണ് ഭാഷ്യകാരൻ അംഗീകരിച്ചിരിക്കുന്നത്. പിന്നെ എന്തു പറയാനോ? ഒന്നും പറയാനില്ല. അതുകൊണ്ടാരും അക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഏവം അനേക പ്രകാര ആശയ അതിശയ ശ്രുതേഹേ പുരുഷേ ലക്ഷ്യത്തെ നേതരേഷു. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ പുരുഷജ്ഞാനം കൊണ്ടാണ് മോക്ഷം, പുരുഷനാണ് മുഖ്യമായി അറിയേണ്ടത്. ഇങ്ങനെയുള്ള വിശേഷതകളെല്ലാം പറയുന്നത് പുരുഷനെ സംബന്ധിച്ചാണ്, വേറെ അതിന് താഴെയുള്ള ഇന്ദ്രിയങ്ങൾ അർത്ഥങ്ങൾ ഇതിനെ സംബന്ധിച്ചല്ല എന്നാണ്. അതുകൊണ്ട് ഇവിടെ അറിയേണ്ടത് പുരുഷനെയാണ്, മറ്റൊന്നിനെയല്ല. ഇവ അനേക പ്രകാര ആശയ അതിശയം, അശയാതിശയങ്ങൾ, വിശേഷമായ ആശയങ്ങൾ ശ്രുതേഹി പുരുഷേ ലക്ഷ്യതേ. പുരുഷനാണത് ബോധിപ്പിക്കുന്ന ഇതരേഷു. ബാക്കി ഇവിടെ പറഞ്ഞ ഇന്ദ്രിയ അർത്ഥ മനസ്സ് ബുദ്ധി അവ്യക്തം ഇതിനൊന്നും അല്ല എന്നർത്ഥം. അഭിജസോ അധ്വന പരമാപ്നോതി തദ് വിഷ്ണുഹു പരമം പദം ഇത്യുക്തി കിം തദ് അധ്വന പാരം പാരം വിഷ്ണുഹു പരമം പദം ഇത്യാകാംക്ഷായാം ഇന്ദ്രിയാദ്യനുക്രമണ പരമപദ പ്രതിപത്യർത്ഥയേവായം ആയാസൈത്യവസീയതേ. അതും അവിടെ തന്നെ പറയുന്നതാണ്, അധ്വനപരം ആപ്നോതി അധ്വനപാരം. അങ്ങനെ അധ്വനത്തിൻ ആ മാർഗത്തിൻ്റെ മറു കരകടക്കുന്നു. തത് വിഷ്ണുഹോ പരമം പദം, അത് വിഷ്ണുവിന്റെ പരമപദമാണ് എന്നല്ല ശ്രുതി പറയുന്നിടത്തും. കിം തദ്ധുന പാരം വിഷ്ണുഹോ പരമം പദം, എന്താണ് ഈ വഴികളെല്ലാം മറികടന്ന് എത്തിച്ചേരുന്ന ആ പരമപദം എന്താണ്? ആകാംക്ഷായാം ഇന്ദ്രിയാദ്യനുക്രമണ, അതവിടെ ഇന്ദ്രിയാദികളെ ക്രമമായി പറഞ്ഞിരിക്കുന്നു. പറഞ്ഞിരിക്കുന്നുണ്ട് മനസ്സിലാക്കാം. പരമപദ പ്രതിപത്യർത്ഥയവായമായ സ ഈ വിശദീകരണം ശ്രുതിയുടെ ഈ യത്നം മായാസം പ്രയത്നം പരമപദ പ്രതിപത്തിക്ക് വേണ്ടിയിട്ടാണ് നിത്യവസ്ഥയെത്തി എന്ന് മനസ്സിലാക്കാം. അല്ലാതെ ഒന്നിനേക്കാൾ മറ്റൊന്ന് ശ്രേഷ്ഠമാണ് എന്നുള്ള ശ്രേഷ്ഠതയെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ പറഞ്ഞു. ഇതേ വിഷയം മറ്റു തരത്തിൽ പലയിടത്തും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഇന്ദ്രിയം അർത്ഥം മനസ്സ് ബുദ്ധി അവ്യക്തം എന്നിങ്ങനെ ശ്രുതിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് ഓരോന്നിനെയും ഒന്നിൽ നിന്ന് മറ്റൊന്ന് ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഓരോന്നിനുള്ള പ്രാധാന്യമുണ്ട്, ഓരോന്നിൻ്റെയും വിശേഷതകൾ മനസ്സിലാക്കുകയാണോ? ഓരോന്നിൻ്റെയും വിശേഷമായി ഒന്ന് മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠമാണ് അങ്ങനെ മനസ്സിലാക്കി തരികയാണോ? ഇതാണ് ഇവിടെ ചോദിച്ചത്. ഇതേപോലെ സമാനമായ ചോദ്യങ്ങൾ മുമ്പ് പലയിടത്തും വന്നിട്ടുണ്ട്. എല്ലായിടത്തും ഭാഷ്യകാരൻ്റെ ആശയം ഒന്ന് തന്നെയാണ്. ഭാഷ്യകാരൻ പറയുന്നത് സർവത്ര ഇവിടെ പരമാത്മജ്ഞാനം അതാണ് ഉദ്ദേശിക്കുന്നത്, ബാക്കിയുള്ള ജ്ഞാനത്തിനൊന്നും ഇവിടെ പ്രാധാന്യമില്ല. എന്നുവെച്ചാൽ തത്വം എന്നുള്ളതിനേക്ക് പ്രാധാന്യമില്ല, ബാക്കി പറയുന്ന കാര്യങ്ങളൊന്നും വാസ്തവം എന്നുള്ള നിലയ്ക്ക് അതിന് യാതൊരു പ്രാധാന്യമില്ല. പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്യാനായ കേവലം അത് ഉപാസനയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാം. അതിക്കവിഞ്ഞ് അതിൻ്റെ തത്വത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ വിശദാംശങ്ങളിൽ വിശേഷതകൾ ബോധിപ്പിക്കുകയല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രുതിയുടെ താല്പര്യം തത്വത്തെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. തത്വം അല്ലാത്തതിനെ കുറിച്ച് പറയുന്നിടത്ത് അത് തത്വത്തെ ബോധിക്കുന്നതിന് സഹായിക്കുമെങ്കിൽ അത് സ്വീകരിക്കാം. മറ്റുള്ള എല്ലാം തത്വത്തെ ബോധിക്കുന്നതിന് സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏകാഗ്രമായ ചിന്തയ്ക്ക് അത് സഹായിക്കുമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു അനുക്രമണം ക്രമം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ധ്യാനത്തിന് ഉപകരിക്കും. അതിൽ കവിഞ്ഞ് അതിന് വിശേഷ തത്വമൊന്നുമില്ല എന്നുള്ളതാണ്. തത്വം ഒന്നിനേ ഉള്ളൂ, പരമാത്മതത്വത്തിന് മാത്രം. പരമാത്മതത്വത്തിനല്ലാതെ വേറെ തത്വമില്ല, യാതൊരു യാഥാർത്ഥ്യവും. അങ്ങനെയുള്ള മുഖ്യമായ അദ്വൈത സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത്. മറിച്ച് അദ്വൈതികളല്ലാത്തവർക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇവിടെയൊക്കെ പറയുന്ന ഓരോരോ തത്വങ്ങളെയാണ്, ഈ ഓരോ തത്വങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അത് ഭൗതികമോ ആധ്യാത്മികവുമായ തത്വങ്ങളോ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ പറയുന്ന അങ്ങനെ പലതും മനസ്സിലാക്കേണ്ട അല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കാൻ ഒരു തത്വമേ ഉള്ളൂ, അത് മനസ്സിലാക്കുക. അതിന് സഹായിക്കുന്ന തരത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുക. തത്വമായിട്ടല്ല ഉപാസന എന്ന് പറയുമ്പം, അവിടെ തത്വവുമായിട്ട് ബന്ധമില്ല. കാൽപ്പനികമായ ഏത് വിഷയങ്ങളെ ആശ്രയിച്ചും ഉപാസിക്കാം. മാത്രമല്ല കാൽപ്പനികങ്ങളായ വിഷയങ്ങളെ ആശ്രയിച്ചുള്ള ഉപാസന. എന്തുകൊണ്ട്? തത്വ ഒഴികെ ബാക്കിയുള്ള എല്ലാം കാൽപ്പനികങ്ങളാണ്. അപ്പോൾ ഉപാസന എന്ന് പറയുന്നത് സർവത്ര കാൽപ്പനികമായ കാൽപ്പനികങ്ങളായ വിഷയങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ അതിലെന്താ തത്വമുള്ളത്? ഇതാണ് അദ്വൈതത്തിൻ്റെ നിലപാട്. തത്വം ഒന്നിലേ ഉള്ളൂ. അപ്പോൾ ആ തത്വത്തെ ജ്ഞേയം, ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം ഉപാസ്യം. അങ്ങനെ രണ്ടായിട്ടെടുക്കുന്നു. അത് ജ്ഞേയം എന്ന് പറയുമ്പോൾ അത് പരമാർത്ഥമായി, ആ ജ്ഞാനവും പരമാർത്ഥമായി. ഉപാസ്യം എന്ന് പറയുമ്പോൾ അത് കൽപ്പിതമായി, ആ പരിപാടിയും കൽപ്പനയാണ്. ഉപാസിക്കുക എന്ന് പറയുന്നതും കൽപ്പനയാണ്, എത്ര വലുതായാലും ഏതിനായാലും ശരി. ഈ തരത്തിലാണ് ഇവിടെ പറയുന്ന പുരുഷ തത്വമൊഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും അദ്വൈതത്തിൽ മനസ്സിലാകുന്നു. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്ത ആത്മഗൃഹീത ഇതരവത് ഉത്തര ഐതരേകേ ശ്രൂയതേ ആത്മാവായുധം ഏക ഏവ അഗ്ര ആസീത് ന അന്യ കിഞ്ചന മിഷത് സ ഈക്ഷത ലോകാനുസൃജ ഇതി സ ഇമാൻ ലോകാൻ അസൃജത അംഭോ മരീജർ മരം ആപഹ ഇത്യാദി. ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. തത്ര സംശയ കിം പരേവ ആത്മാഹ ആത്മശബ്ദേന അഭിലപ്യത ഉത അന്യ കിഞ്ചിതി. കിം തവത് പ്രാപ്തം ന പരമാത്മൈഹ ആത്മശബ്ദ അഭിലപ്യോ ഭവിതും അർഹതീതി കസ്മാത് വാക്യാന്വയ ദർശന. നന്നു വാക്യാന്വയഹ സൂദ്രാം പരമാത്മവിഷയോ ദൃശ്യത്തെ പ്രാഗുത്പത്തേ ആത്മാ ഏകത്വവധാരണ ഈക്ഷണപൂർവക സൃഷ്ടിത്വവചന നേത്യുച്ചത്തെ ലോകസൃഷ്ടിവചന. പരമാത്മനി സൃഷ്ടരി പരിഗ്രഹ്യമാണേ മഹാഭൂതസൃഷ്ടിരാതോ വക്തവ്യ ലോകസൃഷ്ടിസ്തു ഇഹാദു ഉച്യതേ. അപ്പോൾ ഇവിടുത്തെ വിഷയം ഐതരേയത്തിലെ ഈ മന്ത്രത്തെ ആസ്പദമാക്കിയിട്ടാണ്. ആത്മാ വാ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ഇതമേകൈവ അഗ്രാസി. ഇതെല്ലാം ഈ കാണുന്നതെല്ലാം അഗ്രേ ഉത്പത്തിക്ക് മുമ്പ് ആത്മാ ഏവ ആത്മാവ് മാത്രമായിരുന്നു. ഏകമേവ അദ്വിതീയം ബ്രഹ്മ. നന്യ കിഞ്ചന മിഷത് അവിടെ വേറെ ഒന്നും തന്നെ സ്പന്ദിച്ചില്ല, ആത്മാവല്ലാതെ ചലിച്ചില്ല. അവിടെ മറ്റ് ക്രിയകളൊന്നും ഉണ്ടായിരുന്നില്ല, ചലിച്ചില്ല. ആത്മാവ് നിർഗുണമല്ലേ, രണ്ടാമതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് മുമ്പ് പലപ്പോഴും വന്നിട്ടുള്ളതാണ്, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. സ ഈക്ഷത ലോകാനു സൃജ ഇതി ലോകാനു സൃജൈ എന്നാണ്. സൃജൈ ഏതിലെ കാര്യമാണ്? സൃജൈ അഹം സൃജൈ അങ്ങനെ അങ്ങ് ഭഗവാൻ ചിന്തിച്ചു എന്നാണ്. സൃഷ്ടികർത്താവ് ലോകങ്ങളെയെല്ലാം ഞാൻ സൃഷ്ടിക്കട്ടെ സങ്കല്പിച്ചു എന്നർത്ഥം. സങ്കല്പമുണ്ടായി, ആ സങ്കല്പത്തിന് മുമ്പ് ഏകമായ കേവലമായ ആത്മാവ് മാത്രമായ. അപ്പോൾ കേവലമായ ഒരു സങ്കല്പം കൊണ്ട് സൃഷ്ടി സംഭവിച്ചു എന്നാണ്. സൈമാൻ ലോകാൻ അസർജത, അങ്ങനെ ആ പരമാത്മാവ് ഈ ലോകങ്ങളെല്ലാം സൃഷ്ടിച്ചു. അംഭു മരീചർ മരം ആപഹ, ഇങ്ങനെ ഇവിടെ പറയുന്നത് അംഭസ്, ഇവിടെ പറയുന്നത് ദ്വിലോകം, അതിനപ്പുറമുള്ളത് അതിനിപ്പുറമുള്ളത്, ഇങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അംഭ ദ്വിലോകം, മരീചിഹാനപ്പുറമുള്ളത്, മരവാദിനിപ്പുറമുള്ളത്, ആപഹ, ഇങ്ങനെ ദ്വിലോകത്തിനപ്പുറവും ഇപ്പുറവും എല്ലാം സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെയും ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലായിടത്തും മനസ്സിലാക്കണം, ഈ സൃഷ്ടിയെക്കുറിച്ചുള്ള പഴയ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ അതിന് യാതൊരു സയൻസും ഇല്ല. ഇന്ന് പറയുന്ന പോലെ അവിടെ എന്തെങ്കിലും ഓരോരുത്തർ ആൾക്കാർ വ്യാഖ്യാനിക്കുന്ന പോലെ അതിനകത്തൊന്നും ഒരു സയൻസും ഇല്ല. ഇനി ഏതെങ്കിലും സയൻസുമായിട്ടാണ് വല്ല സമാനതകളും കണ്ടെത്തുന്നെങ്കിൽ അത് ഓരോരുത്തരുടെ കഴിവും അവരവരുടെ കൽപ്പന വൈഭവം അധികം കഴിഞ്ഞ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇതെല്ലാം ഈ പറയുന്നതൊക്കെ എങ്ങനെ കേവലം ആത്മനിഷ്ഠമായ ചിന്തയിൽ നിന്ന് ആ ചിന്തയിൽ നിന്നുണ്ടാകുന്ന അറിവ് അറിവിൽ നിന്ന് പറയുന്നു, അന്തർമുഖമായി അറിഞ്ഞ കാര്യങ്ങൾ പറയുകയാണ്. അന്തർമുഖമായി ഇതെങ്ങനെ അറിയും? അത് പറയാം സുഷുപ്തി ദൃഷ്ടാന്തം പോലെ. സുഷുപ്തിയാണ് പ്രധാനമായി ആശ്രയിച്ചിരിക്കുന്നത് ഇതെല്ലാം പറയുന്നത്. അത് കഴിഞ്ഞേ ഉള്ളു സമാധി പോലും. അപ്പോ മുമ്പ് ജാഗ്രതത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു? ആത്മാവാഗ്രഹവാസി, താൻ മാത്രമായിരുന്നു. ആത്മാന്ന് വെച്ചാൽ താൻ എന്നുള്ള അർത്ഥമുള്ളൂ. രണ്ടാമതൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ ഒരു ചലനവും ഉണ്ടായിരുന്നില്ല, ഒരു സങ്കല്പവും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് സങ്കല്പത്തോടുകൂടി സൃഷ്ടി ആരംഭിക്കുന്നു, പരമാത്മസങ്കല്പത്തോടുകൂടി. അപ്പോൾ ഇതെല്ലാം അനുഭവവേദ്യമായി തീരുന്നു. അനുഭവവേദ്യമായതിനെ കുറിച്ച് സങ്കല്പിക്കാമെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇദ്ലോകം, അതിനപ്പുറമുള്ളത്, അതിനിപ്പുറമുള്ളത്, ഇതൊക്കെ സങ്കല്പത്തിൽ, മനുഷ്യൻ്റെ കേവലമായ സങ്കല്പത്തിൽ ഒതുങ്ങുന്ന കാര്യങ്ങളാണ്. തൻ്റെ സങ്കല്പത്തിൽ സൃഷ്ടിയെക്കുറിച്ചുള്ള തൻ്റെ സങ്കല്പം, സൃഷ്ടിയെക്കുറിച്ചുള്ള സങ്കല്പം, പിന്നെ അദ്വൈതികൾ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്താണ്? സൃഷ്ടിയെക്കുറിച്ചുള്ള സങ്കല്പമല്ല, സൃഷ്ടി എന്ന സങ്കല്പമാണ്. സൃഷ്ടി എന്ന് പറയുന്ന ഒരു സങ്കല്പം, അതിനപ്പുറം ഇല്ല എന്നാ പറയുന്നു. സങ്കല്പം എന്ന് പറയുമ്പോൾ അറിവ് എന്നേ അർത്ഥമുള്ളൂ. താൻ കൽപ്പിച്ച് സൃഷ്ടി ഉണ്ടാക്കിയെന്നല്ല. അപ്പൊ അവിടെ ആത്മാവ് എന്ന് പറയുമ്പോൾ സങ്കുചിതമായി ഞാൻ എന്നുള്ള അർത്ഥം എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. സർവവ്യാപിയായിരിക്കുന്ന ആത്മതത്വം, ചൈതന്യം, അതിൽ ഉണ്ടാകുന്ന സങ്കല്പങ്ങളാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത്. ആ സങ്കല്പങ്ങളെ വേറിട്ട് സൃഷ്ടിക്ക് ഒരു നിലയില്ല. ഇത് സൃഷ്ടിയെക്കുറിച്ച് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. ആത്മനിഷ്ഠമായി ചിന്തിക്കുമ്പോൾ ആണ് ഈ ഒരു ഉത്തരം കിട്ടുന്നത്. സങ്കല്പത്തിൽ നിന്ന് അന്യമായിട്ടൊരു സൃഷ്ടിയില്ല. അങ്ങനെ സൃഷ്ടിച്ചതാര്? പരമാത്മാവായി. എവിടെ ഇരുന്നാലും ശരി, എന്റെ ഉള്ളിലിരുന്നാലും ശരി, അന്യന്റെ ഉള്ളിലിരുന്നാലും ശരി, ഈ പ്രപഞ്ചത്തിലെ ഏത് ഘടകത്തിന്റെ ഉള്ളിലിരുന്നാലും ശരി, അതിന്റെ സ്ഫുരണമാണ് ഈ പ്രപഞ്ച അനുഭവം. അതാണ് സൃഷ്ടി. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനെ മറ്റൊരു ശാസ്ത്രങ്ങൾ കൊണ്ടും പരിശോധിക്കാൻ ഒക്കത്തില്ല. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആത്മനിഷ്ഠമായ ഒരു അറിവ് എന്ന് പറയുന്നത് ബാഹ്യമായ പഠന വിഷയമാക്കാൻ പറ്റത്തില്ല. കാരണം അതിന് താൻ ആശ്രയിച്ചിരിക്കുന്നത് കേവലം തന്റെ ചിന്തയെ മാത്രമാണ്. അത് വസ്തുനിഷ്ഠമായ ചിന്തയല്ല, ആത്മനിഷ്ഠമായ ചിന്ത. അതുകൊണ്ടാണ് ഇതിന് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. വസ്തുജ്ഞാനമല്ല, വിഷയജ്ഞാനമല്ല, ആത്മജ്ഞാനമാണ്. ആ രീതിയിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. തത്ര സംശയം, ഇവിടെയാണ് സംശയം വരുന്നത്. അതാണ് ഇനി ചിന്ത ചർച്ച ചെയ്യുന്നത്.